ഇത് ശരിയെന്നാണോ പറയുന്നത്? അത് തന്നെ. ഈ കൂടുതലിനി എന്താ ചോദ്യം ചെയ്യാൻ? അതല്ലേ ഗുരുദേവൻ പറഞ്ഞ എന്താണ്, ബുദ്ധി കൊണ്ട് ഒരുപാട് പറന്നു എന്ന് പറഞ്ഞ് ഇതിനെ ചോദ്യം ചെയ്തതാണ്. അത് പറയാൻ വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞതൊക്കെ. ഇത് നോർമലായ ബുദ്ധി കൊണ്ട് ഇത് ആർക്കും മനസ്സിലാകത്തില്ല. കാരണം ഇത് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ആൾക്കാരെ 100% വിഡ്ഢിയാക്കുന്ന സംഭവമാണ്. പക്ഷേ ശൂദ്രന് വിദ്യ പാടില്ല എന്ന് പറയുന്നതിന് ഇത്രയും മതി. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ വ്യാഖ്യാനിച്ചു വെച്ചാൽ മതി. ഇത് ഒരു സ്ഥലത്തല്ല എഴുതിയിരിക്കുന്നത്, ഇത് രണ്ട് ഭാഗത്തായിട്ട് എഴുതിയിരിക്കുകയാണ്. ഒന്ന് ബ്രഹ്മസൂത്രത്തിൽ കുറേ ഭാഗം, ഇന്ന് കുറേ ഭാഗം ചാന്ദോഗ്യത്തിൽ, രണ്ട് സ്ഥലത്ത് എഴുതിയിരിക്കുകയാണ്. മൊത്തം ഒരിടത്തില്ല. ഈ രണ്ട് സ്ഥലത്തും കൂടെ എടുത്താണ് ഞാൻ ഈ പറഞ്ഞത്. കുറച്ച് അപശൂദ്രാധികരണത്തിൽ നിന്നും കുറച്ച് ചാന്ദോഗ്യത്തിൽ നിന്നും. അപ്പൊ ഇത് ഒരിടത്ത് ആരോ മാറ്റി എഴുതുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ രണ്ടിടത്തും മാറ്റി എഴുതണം, പിന്നെ പലയിടത്തും മാറ്റി എഴുതേണ്ടി വരും. വന്നു വന്ന അവസാനം മാറ്റി എഴുതിയതേ കാണും. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. എന്താണ് മോഹൻ ഭഗവത് പറഞ്ഞു? എന്താ പറഞ്ഞത്? പുരോഹിതന്മാരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇന്നലെ തിരുത്തി പറഞ്ഞു. അത് നിങ്ങൾ ആരെങ്കിലും വായിച്ച? കഴിഞ്ഞ ദിവസം RSS വക്താവിനെ തിരുത്തി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് പണ്ഡിത് എന്നാണ് പറഞ്ഞത്. അതിന് വേറെ അർത്ഥമാണ്, പുരോഹിതൻ എന്നുള്ള അർത്ഥമല്ല. എന്നുവെച്ചാൽ ഇതൊക്കെ പുരോഹിതന്മാരുണ്ടാക്കിയെന്നു എന്ന് പറഞ്ഞാൽ പുരോഹിതനാരാ? ബ്രാഹ്മണൻ. ബ്രാഹ്മണനാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോവും? അംബേദ്കറും മറ്റും പറയുന്ന ഭാഗത്തേക്ക് പോവും. അപ്പൊ ഇത് പറഞ്ഞുപോയി, ഉള്ള സത്യം അറിയാതെ പുറത്തു വന്നു. അവൻ പറഞ്ഞു പണ്ഡിതെന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥമാണ്. സാമാന്യമായി ഹിന്ദി അറിയാമെന്നുള്ള ആർക്കും അറിയാം, ഇന്ത്യയിൽ പണ്ഡിത്ജി എന്ന് പറയുന്നത് പുരോഹിതനാണ്. പണ്ഡിത്ജി എന്ന് വിളിക്കും. നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാലും അവർ പണ്ഡിത്ജി എന്ന് വിളിക്കും. കാരണം ഇതൊക്കെ ഈ വേഷമൊക്കെ ഇട്ട് കിടക്കുന്ന പുരോഹിതന്മാരാണെന്നാണ് അവരുടെ ഒരു ധാരണ. പണ്ഡിത് എന്ന് പറഞ്ഞാൽ പുരോഹിതനെന്നാണ് അർത്ഥം. അങ്ങനെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് തിരുത്തേണ്ടി വന്നു? കാരണം ഉടനെ എതിർപ്പുണ്ടായി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതി ഒരു ദോഷമാണ്, അത് മാറ്റണമെന്നാണ് പറഞ്ഞത്. അതിന് കാരണക്കാരൻ പണ്ഡിത്തെന്ന് പറഞ്ഞു. പണ്ഡിത്തെന്ന് പറഞ്ഞാൽ ഇനി പണ്ഡിതനെന്ന് അർത്ഥം കൊടുത്താലും പുരോഹിതനെന്ന് അർത്ഥം കൊടുത്താലും അത് ബ്രാഹ്മണനിൽ ചെന്ന് നിൽക്കും. കാരണം ആ കാലഘട്ടത്തിൽ വേറെ ആർക്കും പണ്ഡിത്തുമില്ല, പുരോഹിത്തുമില്ല. അപ്പോൾ ഉടനെ തന്നെ അവിടെ വിമർശനങ്ങളുണ്ടായി. 24 മണിക്കൂറിനകം തിരുത്തി. അത് വേറെ പറഞ്ഞാണ്, അങ്ങനെയൊന്നും അല്ല. വേറെ എന്തു പറഞ്ഞു? വേറെ എന്താ പറഞ്ഞു? അപ്പൊ ഇത് ഇപ്പോഴും ഇതൊക്കെ വളരെ സ്ട്രോങ് ആണ്, ശക്തമാണ് ഇതിന്റെ പിടി. ഒരാൾക്ക് നമ്മൾക്കിവിടെ കേരളത്തിലിരുന്ന് ഇതൊക്കെ പറയാം, വടക്കേന്ത്യയിലൊന്നും പോയി അവരുടെയൊക്കെ മനസ്സിൽ അതാണ്. അവരുടെ മനസ്സിൽ അത് മാറത്തില്ല. അപ്പൊ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ചിത്രം ഒന്നും മാറുമെങ്കിലും വടക്കേ ഇന്ത്യയിലൊന്നും അതിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഇരുന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിവിടെയൊക്കെ ഈ സ്വാമിമാരൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ ഗമയിലൊക്കെ നടക്കുമെങ്കിലും വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവന്റെ ജാതി ചോദിച്ചിട്ട് അതനുസരിച്ചേ വില കൽപ്പിക്കത്തുള്ളൂ. ഇന്നും യാതൊരു മാറ്റവുമില്ല. അതാണ് നമ്മുടെ ഋഷികേശത്ത് നമ്മുടെ ഇവിടുത്തെ ചില സ്വാമിമാര് പോയ ഒരു ആശ്രമം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ? പറഞ്ഞോ? എന്താ പറഞ്ഞ? പറഞ്ഞാൽ തന്നെ വല്ല ഓർമ്മയും കാണും. എന്നിട്ടവരവിടെ ഒരു നല്ല ഭണ്ഡാരം കൊടുത്തു. ഭണ്ഡാരം എന്ന് വെച്ചാൽ സന്യാസിമാർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തി, അവർക്കെല്ലാം ഭക്ഷണം കൊടുത്ത്, ഇവർ വലിയ ഗമയടിച്ച് ദക്ഷിണയൊക്കെ കൊടുത്ത്, ഇവർ വലിയ ഗമയടിച്ച് കഴിഞ്ഞ് പോകുന്നു. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട്, ആ ഭക്ഷണം കഴിച്ച സന്യാസിമാരാണ് അവർ കൂടിയിരുന്ന് പറഞ്ഞത്, എന്നോട് പറഞ്ഞ ആരെന്നറിയാമോ ഇന്നാൾ ഇവിടെ വന്ന സ്വാമി? ഏത്? ആ ഡോക്ടർ സ്വാമി ക്ലാസ്സിൽ വന്നിരുന്നു, പുള്ളിയാണ് പറഞ്ഞത്. ഈ സ്വാമിയാർ കൂടിയിരുന്ന് പറയണമെന്ന്, നീച ജാതി ആയാലെന്താ നല്ല ഭക്ഷണം വരും. മനസ്സിലായ? ഇതാദ്യം പറയും. നിങ്ങളവിടെ പോയി ഇങ്ങനെ തലയൊക്കെ മുട്ടയടിച്ച് ഇതൊക്കെ ഇങ്ങനെ കേട്ട് വലിയ ഗെറ്റപ്പിലൊക്കെ അവിടെ ചെന്നിട്ട് പോന്നാ, അവർ പറയും നീച ജാതി ആയാലെന്താ നല്ല ഗെറ്റപ്പ്. ഇങ്ങനെ പറയത്തുള്ളൂ, ഇന്നും അങ്ങനെ തന്നെ പറയും. ആദ്യം അത് പറയും. എന്തിനാ സ്വാമി ഇവരൊക്കെ അവിടെ പോയി ഈ യുവമാർക്കൊക്കെ ഭക്ഷണം ഉണ്ടായി കൊടുക്കുന്നതെന്ന് പുള്ളി എന്നോട് ചോദിച്ചു. മനസ്സിലായോ? അതിവിടെ വരുമ്പോഴല്ല, ഇവിടെ വരുന്നതിന് മുമ്പ് എന്നോട് സംസാരിച്ചാണ്. കുറെ വർഷങ്ങളായ സംഭവമാണ്, ഇപ്പോൾ സംസാരിച്ചാണ്. അപ്പൊ ഇന്നലെ പറഞ്ഞത് മെനയാന്ന് പറഞ്ഞ് ഇന്നലെ തിരുത്തേണ്ടി വന്നു. പ്രഷറുണ്ടാവും, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാനും അതിശയിച്ചു എങ്ങനെ ഈ മാറ്റം വന്നതെന്ന്. മാറ്റം വന്ന് വന്ന് തന്നെ പറഞ്ഞത് പറഞ്ഞതും തന്നെയാണ് അത്. ശരി. ഇല്ല, അത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ ഒരു വിസിലടി നിൽക്കുന്ന സംഭവമേ അതിനകത്തുള്ളൂ. അല്ലാതെ രണ്ടഭിപ്രായം ഒന്നും കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റും. അത് നിങ്ങളുടെ പാർട്ടിയിലാണ്, സോണിയാഗാന്ധിയുടെ ഒരു പക്ഷം, രാഹുലിന്റെ പക്ഷം, അവിടെയൊക്കെ പല പക്ഷങ്ങൾ കാണും. മറ്റേന്റെ അകത്തെ ഷൂ എന്നൊരു അടി അടിച്ചു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ അവിടെ ഒറ്റ പക്ഷേ ഉള്ളൂ. അതൊരു വിസിൽ പക്ഷമാണ്. അത് അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. കേഡർ സംവിധാനങ്ങളിലൊക്കെ ഒരു പക്ഷേ കാണും, രണ്ടു പക്ഷം. പിണറായി പക്ഷം എന്ന് വെച്ചാൽ അവിടെ ഒരു പക്ഷേ ഉള്ളൂ. രണ്ടാമതൊരു പക്ഷം വന്ന അവന്റെ പുകയാണ്, അവനാണ് മറ്റേതിലും. അതൊക്കെ ഒരു മിലിറ്റൻസിയുടെ സ്വഭാവമുള്ളതാണ്. അവിടെ രണ്ടു പക്ഷം പറ്റില്ല. ഒരു സർവ്വസൈന്യാധിപൻ, ബാക്കിയുള്ള എല്ലാം സൈന്യങ്ങൾ. നിങ്ങളെ പാർട്ടിയാണെങ്കിൽ യാതൊരു എന്താണ് കുത്തഴിഞ്ഞ ദൂരെ കിടക്കുന്നത്. അപ്പൊ ആ കഥ ശരിക്കും മനസ്സിലാക്കണം. ഇത് വിചാരിച്ചാൽ ഒരിക്കലും മനസ്സിലാകുന്ന കാര്യമല്ല. എന്നുവെച്ചാൽ ഒരിക്കലും ഇതിന്റെ കുരുക്കഴിക്കാൻ ഒക്കത്തില്ല. കാരണം ഇതെങ്ങനെ ഈ കഥ പറഞ്ഞു, ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആർക്കും ഒരിക്കലും മനസ്സിലാകുന്ന കാര്യമാണ്. മനസ്സിലായില്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കതിശയൊന്നുമില്ല, ആർക്കും മനസ്സിലാകത്തില്ല. പാമ്പ് അതിൻ്റെ വാല് വിഴുങ്ങിയതുപോലെ ഇരിക്കും. പാമ്പ് അതിൻ്റെ വാല് വിഴുങ്ങി എവിടെ ചെന്നിരിക്കും? സങ്കല്പിച്ചു നോക്കണം. പാമ്പ് അതിൻ്റെ വാല് വിഴുങ്ങിക്കഴിഞ്ഞാൽ ഏതുവരെ പോവും? എത്രമാത്രം വിഴുങ്ങും? പകുതിയോ? ബാക്കി എന്താ വിഴുങ്ങിയാൽ? എന്താ ചുറ്റി വരുന്നു, പാമ്പതിന്റെ വാലിന് വിഴുങ്ങുന്നു. പകുതിയായ പിന്നെ എന്താ കുറച്ചുകൂടെ വിഴുങ്ങിയ? അതെന്താ വിഴുങ്ങാൻ വയ്യാത്ത? പകുതി അതിന്റെ ബാക്കിയകത്തിരിക്കല്ലേ? അതെന്തിനു അതിന്റെ വയറ്റിനകത്തല്ലേ പോകുന്നത്? പെരുമ്പാമ്പൊക്കെ വികസിക്കല്ലേ? അത് വികസിക്കുന്നില്ല. എങ്ങനെയല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പാമ്പ് ഒരു ആടിനെ വിഴുങ്ങുന്നു? അതിൻ്റെ തന്നെ വാലിന് വിഴുങ്ങിയാണ്. അത് എത്ര വിഴുങ്ങിയാലും അതിൻ്റെ തല പുറത്തിരിക്കും. ബാക്കി അകത്തിരിക്കുമോ? വിഴുങ്ങി പോട്ടെ, എന്താ പ്രശ്നം? തല അകത്ത് പോയാലേ ഉള്ളു പ്രശ്നം. പാമ്പിന്റെ തല അകത്ത് പോകും. ഇനി അകത്ത് പോയ വാല് പുറത്തു വരൂ, പിന്നെ എന്താ പ്രശ്നം? അതുപോലെയാണ് ഈ കഥകളൊക്കെ. നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, അതിനൊരു തീരുമാനമില്ല. ഇതിങ്ങനെ കിടക്കത്തേ ഉള്ളൂ ഈ കഥ. ഇനി ഇതൊക്കെ പോട്ടെ, ഇതെല്ലാം അങ്ങ് വിടാം. ജ്ഞാനശ്രുതി എന്ന് പറയുന്ന ആള് ക്ഷത്രിയൻ തന്നെ. അയാള് രൈക്യൻ എടാ ശൂദ്ര എന്ന് വിളിച്ച്, അതും ആയിക്കോട്ടെ. കാരണം ചിലപ്പോൾ പഴയ കാലത്ത് ഇന്നും ഇപ്പോൾ ഒരു ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണ ജാതിക്കകത്ത് ബ്രാഹ്മണന്റേതായ ആചാരങ്ങളൊന്നും പുലർത്താതെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ മറ്റൊരു ബ്രാഹ്മണ അവനെ എടാ ചണ്ടാളാന്ന് വിളിച്ചെന്നിരിക്കും. കാരണം അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ബ്രാഹ്മണൻ കൂടിയാളും ചണ്ടാളും മോശമാണ്, അതുകൊണ്ട് അവനെ ചണ്ടാളാന്ന് വിളിച്ചെന്നിരിക്കും. അതുപോലെ വിളിച്ചെന്നിരിക്കട്ടെ, ഇതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ അത് അതിൻ്റെ അർത്ഥം അങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവിടെ കൊണ്ടുവന്നിട്ട് എന്താണ് പറയുന്നത്? ശൂദ്രന് വിദ്യയ്ക്ക് അധികാരമില്ല എന്ന് ഭാഷ്യം എഴുതേണ്ട, ഭാഷ്യം എഴുതുന്നത് മനഃപൂർവ്വം ശൂദ്രനെ ദ്രോഹിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ അത് പറയേണ്ട കാര്യമില്ല, കാരണം അങ്ങനെ ഒരു വിഷയമേ അവിടെ വരുന്നില്ല. ഒരു ബ്രാഹ്മണനെ മറ്റൊരു ബ്രാഹ്മണൻ ചണ്ടാളാന്ന് വിളിച്ചാൽ ആ പ്രശ്നം അത് തീർന്നു, ദേഷ്യം കൊണ്ട് വിളിച്ചു. അത് അയാളുടെ മാനസികാവസ്ഥ. അതുപോലെ ഒരു ക്ഷത്രിയനെ ഒരു ബ്രാഹ്മണൻ ശൂദ്ര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് അപ്പോഴത്തെ മാനസികാവസ്ഥ. അതിന് ഭാഷ്യം എഴുതുകയാണ്. എന്താണ് ശൂദ്രന് വേദത്തിന് അധികാരമില്ലെന്ന് പറയുന്നതും ഇതുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമുണ്ട്? അങ്ങനെ ഒരു കാര്യം അവിടെ കൊണ്ടുവന്ന് വലിയ വിഷയമായിട്ടുള്ളത് ചർച്ച ചെയ്ത് സ്ഥാപിക്കുകയാണ്. ഇതുകൊണ്ട് ശൂദ്രന് വേദത്തിന് അധികാരമില്ല എന്ന് പറയുന്നത് മനഃപൂർവ്വമാണ്. എങ്ങനെ എങ്ങനെ ജയശങ്കരായിട്ട് ആ ഈ പറയുന്ന ആള് ഏത് ജാതി ആയിരിക്കും? ഏത് ജാതി ആയിരിക്കാനാണ് സാധ്യത? ശൂദ്രനായിരിക്കും. ആ പിന്നെന്താ ചോദിച്ചത്? പിന്നെ വിദ്യ കൊടുക്കുന്ന പാത്രം എന്ന് പറയുന്നത് ഇതും ഇവരുണ്ടാക്കി വെച്ച ഒരു സമ്പ്രദായമാണ് ഈ പാത്രം. അതിന് സാധാരണ പറഞ്ഞു വരുന്ന വടക്കേന്ത്യയിലൊക്കെ ചെന്ന് അവർ സ്ഥിരം പറയുന്ന ഒരു കഥയാണ്. ഒരാള് ഒരു പാവപ്പെട്ട ഒരുത്തൻ വന്ന് ഭിക്ഷ ചോദിച്ചപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? അവൻ്റെ കയ്യിൽ 10 പൈസ വെച്ചു കൊടുത്തു. യവൻ ഇത് കൊണ്ടുപോയി എണ്ണയും തിരിയും വാങ്ങി വിഷ്ണുവിൻ്റെ മുമ്പിൽ ആരതി നടത്തി. ആര്? ഈ ദാനം കിട്ടിയവൻ. ആരതി നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ദാനം കൊടുത്തവൻ മരിച്ചു കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് അവൻ സ്വർഗത്തിയിരിക്കുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, എന്നെ എന്തിനാ സ്വർഗത്ത് കൊണ്ടുവന്നത്? എന്താ എന്റെ നല്ല കർമ്മം? പറഞ്ഞു, നീ പണ്ടൊരുത്തന് 10 പൈസ കൊടുത്തില്ലേ? അവൻ ആ പൈസ കൊണ്ടുപോയി എന്ത് ചെയ്തു? അവനൊരു ഭക്തനായിരുന്നു, പൂജ നടത്തിയപ്പം അതിന്റെ പുണ്യം കിട്ടിയ ആർക്ക്? നിനക്ക്. നീ അങ്ങനെ ഇപ്പൊ സ്വർഗത്തിലെത്തി. ഞാനകത്തൊരു ടെസ്റ്റ് കൂടെ ഉണ്ട്. ഈ പൈസ കൊടുത്തവൻ ഒരിക്കലും വിഷ്ണുവിനെ പൂജിച്ചിട്ടേയില്ല. അവന് വിഷ്ണുവിനൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരു തനായിരുന്നു, നാസ്തികനായിരുന്നു. അവൻ നാസ്തികനായിരുന്നു. പക്ഷെ ഇവന് 10 പൈസ കൊടുത്തു. ഇവൻ ഇത് കൊണ്ടുപോയി പൂജ നടത്തിക്കൊണ്ട് അവൻ എന്ത് ചെയ്തു? നേരെ സ്വർഗത്തിലെത്തി. അപ്പൊ ദാനം കൊടുക്കുമ്പോൾ പാത്രം നോക്കി ദാനം ചെയ്യണം. അപ്പൊ ഭക്തന് ദാനം കൊടുത്തതുകൊണ്ട്, വിഷ്ണുവിനെ പൂജിച്ചവന് ദാനം കൊടുത്തുകൊണ്ട് അവൻ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. അപ്പൊ വിഷ്ണുവിനെ പൂജിക്കുന്ന ആരായിരിക്കും? ബ്രാഹ്മണനായിരിക്കും. ബ്രാഹ്മണനായിരിക്കും വിഷ്ണുവിനെ പൂജിക്കുന്നത്. അപ്പോ ദാനം ആർക്ക് കൊടുക്കണം? ഈ യാതൊരു വിശ്വാസമില്ലെന്ന് പറയുന്ന യവനാരായിരിക്കും? ശൂദ്രനായിരിക്കും. അപ്പോൾ ഒരു ശൂദ്രനായാൽ പോലും ദാനം കൊടുത്താൽ ആർക്കേ കൊടുക്കാവൂ? ബ്രാഹ്മണനെ കൊടുക്കാവൂ. അവനാണ് പാത്രം. ഇത് കഥ സാറിന് വടക്കേ ഇന്ത്യ ചെന്ന സ്ഥിരം പറഞ്ഞു വരുന്നൊരു കഥയാണ്. ഇനി വേറൊരാൾ, അയാൾ വലിയ ഭക്തനായിരുന്നു. ഇയാൾ 24 മണിക്കൂറും മണിയണിയും പൂജയൊക്കെയാണ്, വിഷ്ണുവിനെയാണ് പൂജിക്കുന്നത്. ഇയാളുടെ മുമ്പിലൊരു പിച്ചക്കാരൻ വന്നു. ഇയാളൊന്നും നോക്കില്ല, ഇയാൾ 10 പൈസ വാങ്ങി അവന് കൊടുത്തു. ഇവനീ 10 പൈസയും കൊണ്ടുപോയി എന്ത് ചെയ്തു? ഒരു ചൂണ്ട വാങ്ങി, എന്നിട്ടോ മീൻ പിടിച്ച് അതിനെ ചുട്ടു തിന്നു. ഇത്രയും പൂജ ചെയ്യവും മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ കൊണ്ടിട്ട് നരകത്ത്. ആരെ? മരിച്ചവനെ. അവൻ ചോദിച്ചു, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടത്? ഞാൻ ജീവിതകാലം മുഴുവൻ വിഷ്ണുവിനെ പൂജിച്ചത് സ്വർഗത്തിൽ പോകാനല്ലേ, നിങ്ങളെന്തിനാണ് ഇവിടെ കൊണ്ടിട്ടത്? അവൻ പറഞ്ഞു, നീ പണ്ട് ഒരുത്തന് 10 പൈസ കൊടുത്തില്ലേ? കൊടുത്തു. അവൻ ആ പൈസ കൊണ്ട് എന്താ ചെയ്തത്? മീൻ പിടിച്ച്. അതിന്റെ ഫലമായി നീ എവിടെ എത്തി? നരകത്തി. അപ്പോ നിരന്തരം ഈ വിഷ്ണുവിനെ പൂജിച്ചുകൊണ്ടിരുന്നവൻ ആരായിരിക്കും? ബ്രാഹ്മണൻ. ഈ 10 പൈസ വാങ്ങിയവൻ ആരായിരിക്കും? ശൂദ്രനും ചണ്ടാളനും എന്തോ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും അവന് പൈസ കൊടുക്കരുത്. എന്തുകൊണ്ട്? അവൻ പാത്രം അല്ല. ഇപ്പൊ ദാനത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണോ ഇതുപോലെ തന്നെയാണ് വിദ്യയുടെ കാര്യത്തിൽ. ഈ കഥയാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് പഴയ ധാർമ്മിക ബോധനം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് സത്പാത്രത്തെ ദാനം ചെയ്യണമെന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം. മനസ്സിലായോ? ഇപ്പൊ ജാതി നോക്കിയേ ദാനം ചെയ്യാവൂന്നാണ്. നിങ്ങൾ ദാനം ചെയ്യുന്നെങ്കിൽ ബ്രാഹ്മണന് ദാനം ചെയ്താൽ എവിടെ പോവും? സ്വർഗത്ത് പോവും. ശൂദ്രന് ദാനം ചെയ്താൽ എന്ത് പോവും? നരകത്തിൽ പോവും. ഇത് ആണ് പറയുന്നത്. സത്പാത്രത്തിൽ ഗീതയിലും പറയുന്നുണ്ട്, ഗീതയിലും പറയുന്നുണ്ട് ദാനം എന്ന് പറയുന്നത് സത്പാത്രത്തിൽ ചെയ്യണമെന്ന്. സത്പാത്രം എന്ന് വെച്ചാൽ ഇതാണ്. ഇതാണ് എന്റെ വ്യാഖ്യാനം. പുരാണങ്ങളിലെല്ലാം ഈ കഥയും പറയുന്നുണ്ട്, ഈ രൂപത്തിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ. അതാണ് ധർമ്മം. ദാനം എന്ന് പറയുന്നത് ഒരു ധർമ്മമാണ്. അതുകൊണ്ടാണ് നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ പറയും, ധർമ്മക്കാരൻ വന്നു ധർമ്മം ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അമ്മമാരൊക്കെ പറയുന്നത്. അവർക്ക് പോലും അറിയാം. എല്ലാരെയും പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ് ഇതൊക്കെ. ദാനം ചെയ്യണമെന്ന് പറയുന്നു. ഇന്നിപ്പം ധർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഈ കാറിൽ പോകുമ്പം എവിടെയാണോ ട്രാഫിക് ലൈറ്റ് കാണുന്ന അവിടെ ചവിട്ടുമ്പം ഉടനെ വന്ന് ഗ്ലാസ്സിൽ തട്ടും, ഇങ്ങനെ കൈ കാണിക്കും. ലോറി കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ്. കമ്മീഷൻ ഏർപ്പാടാണ്. കൊടുത്തില്ലെങ്കിൽ മാറിയെന്ന് എന്നെ സ്ഥിരം ജീവിതം വിളിക്കുന്ന ഒരാളുണ്ട്. ഈ ഇവിടെ കായംകുളത്തപ്പുറത്തൊരു റെയിൽവേ ക്രോസ് ഉണ്ട്. ഈ റെയിൽവേ ക്രോസിൽ അവിടെ ഒരു വയസ്സ് നിൽക്കും. അപ്പോൾ അയാൾ എല്ലാ അസുഖവും എൻ്റെ ഇരി വന്ന് ഇങ്ങനെ തട്ടും. ഞാൻ ഇങ്ങനെ കൈയാണെങ്കിൽ പോകാൻ പറയും. സ്ഥിരത ബിസിനസ്സാണ്. അയാൾ അങ്ങോട്ട് മാറി എല്ലാ അസുഖം ഒരു 3-4 ചീത്ത പറഞ്ഞിട്ട് പോകത്തുള്ളൂ. ഇത് ഞാൻ സ്ഥിരം കേൾക്കുന്നുണ്ട്. ശരിയാണ്, അതാണ് ഞാനും പറയുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിലൊന്നും ഒരർത്ഥമില്ല. അങ്ങനെ കൊടുക്കുന്ന അപ്പോ എന്താ പറഞ്ഞു വന്നത്? ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇതുപോലെ പറയാനാണെങ്കിൽ. ചാന്തോക്യത്തിൽ വേറെടുത്ത് പറയും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ. പറഞ്ഞു പറഞ്ഞു എനിക്കിപ്പോ ഇതൊക്കെ മനഃപ്പാടമായി. കേൾക്കുന്നവർക്ക് ഒന്നും മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. ഛാന്ദോഗ്യത്തിൽ ഭാഷയത്തിൽ പറയണം. സ്ത്രീ, ശൂദ്രൻ, ഭൃത്യൻ, ഈ മൂന്ന് കൂട്ടർ. സ്ത്രീ, ശൂദ്രൻ, പശു എന്ന് വെച്ചാൽ മൃഗങ്ങൾ, ഭൃത്യനുള്ള മൃഗങ്ങൾ. സ്ത്രീ, ശൂദ്രൻ, ശൂദ്രൻ എന്ന് പറഞ്ഞാലും ഭൃത്യൻ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. മൃഗങ്ങൾ ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽപ്പെട്ടാണ്. എന്ന് വെച്ചാൽ പുരുഷന്റെ സുഖത്തിനുള്ള ഉപകരണങ്ങളാണ് ഇതൊക്കെ. പുരുഷന് പുരുഷനെന്ന് എടുത്തു പറയും പിന്നീട് ഭാഷ്യത്തെ തുടർന്നു വരുമ്പോൾ. പുരുഷന് സുഖത്തിന് വേണ്ടിയുള്ളതാണ് സ്ത്രീ. പിന്നെ മനുഷ്യർക്ക് പൊതുവെ സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ശൂദ്രന്മാർ. പിന്നെ മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ സുഖത്തിന് വേണ്ടിയുള്ളതാണ്. പശുവും മറ്റും പാല് തരുന്നു, ചാണകം കൊണ്ട് കൃഷി ചെയ്യാം. കൃഷിക്കാരന്റെ അഭിപ്രായമാണ്. അപ്പൊ ഈ മൃഗത്തിനോട് ചേർത്താണ് ഈ രണ്ടു കൂട്ടർ പറഞ്ഞാരെ, സ്ത്രീകളെയും ശൂദ്രന്മാരെയും. ഇത് ഭാഷ്യകാരന്റെ സ്വന്തം കണ്ടുപിടുത്തമല്ല, ഇത് മനുവിന്റെ സംഭാവനയാണ്. മനുവിനെ പോലെയുള്ള ഋഷിമാര്, പഴയ ഋഷിമാരുടെ കാഴ്ചപ്പാടാണിത്. മിക്കവാറും എല്ലാ ഋഷിമാരും ഈ പക്ഷക്കാർ തന്നെയാണ്. അപൂർവം ചിലർ, എല്ലാ ഋഷിമാരും ഈ പക്ഷം. എന്നിട്ട് അടുത്ത ഭാഷ്യത്തിൽ തന്നെ പറയുന്നത് എന്താണ്? ഒരു സ്ത്രീ പുരുഷന് സുഖം കൊടുക്കുമെങ്കിലും അവൾക്ക് സുഖമില്ലെന്നാണ് കണ്ടുപിടുത്തമാണ്. എന്നുവെച്ചാൽ അവൾക്ക് സുഖമില്ല. സ്ത്രീ പുരുഷന് സുഖം കൊടുക്കും, പക്ഷെ സ്ത്രീക്ക് സുഖമില്ലെന്നാണ് പക്ഷുകാരനെ പറഞ്ഞു. സ്ത്രീക്ക് സുഖം ഉണ്ടാവാൻ പാടില്ലെന്നാണ്. എന്താ കാരണം? സ്ത്രീ എന്ന് പറയുന്നത് പാപം കൊണ്ട് ജനിച്ചവളാണ്, പാപം കാരണമായി ജനിച്ചവളാണ്. അപ്പൊ അവൾ ദുഃഖിക്കേണ്ടവളാണ്. സ്ത്രീ ദുഃഖിക്കണം, ദുഃഖിക്കേണ്ടവളാണ്. അതുകൊണ്ട് സ്ത്രീക്ക്, പുരുഷന് സ്ത്രീയിൽ നിന്നും സുഖമുണ്ട്, അതേസമയം സ്ത്രീക്ക് സുഖമില്ല. അങ്ങനെ സുഖം കിട്ടേണ്ട ഗ്രൂപ്പിലല്ല സ്ത്രീയെ പെടുത്തിയിരിക്കുന്നത്, ശൂദ്രനെ പെടുത്തിയിരിക്കുന്നത്, മൃഗങ്ങളെ പെടുത്തിയിരിക്കുന്നു. ഇതാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ബ്രഹ്മമെന്ന് പറയുകയും ചെയ്യും. എല്ലാം ബ്രഹ്മമെന്നുള്ള സിദ്ധാന്തം തന്നെയാണ്. എല്ലാം ബ്രഹ്മമാണെങ്കിലും സ്ത്രീയും ശൂദ്രനും പശുക്കളുടെ കൂട്ടത്തിൽ പെടുത്തേണ്ടവരാണെന്നാണ് വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത് ഭാഷ്യത്തിൽ. പിന്നെ അങ്ങോട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആണ് ഗീതയിൽ ഏപിസ്യു പാപയോനിഹ സ്ത്രീയോ വൈശ്യസ്തത ശൂദ്ര എന്ന് പറയുന്ന ഭാഗത്ത് ഇത് തന്നെ അർത്ഥം പറയും. പാപയോനികൾ എന്ന് വെച്ചാൽ പാപം കാരണമായി ജനിച്ചവരാണ് സ്ത്രീ, വൈശ്യൻ, ശൂദ്രൻ എന്ന് തന്നെ വളരെ കൃത്യമായി അതിന്റെ അർത്ഥം എഴുതി വച്ചിരിക്കുന്നുണ്ട്. അപ്പൊ പാപം കൊണ്ട് ജനിച്ചവരെന്ന് വെച്ചാൽ ദുഃഖം എന്ന് പറയുന്ന പാപഫലമായിട്ടാണ് പറയുന്നത്. പാപം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മത്തിലെ പാപം കൊണ്ടാണ്, പാപം കൂടുമ്പോഴാണ്. ഈ ജന്മത്തെ നമുക്ക് പാപം കൂടിക്കഴിഞ്ഞാൽ അടുത്ത ജന്മത്തെ സ്ത്രീയായി ജനിക്കും. ഇപ്പൊ പൂർവ്വ പുരുഷനാണെങ്കിലും ഇപ്പൊ പാപം കൊണ്ട് ജനിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ അവരാണ് ദുഃഖിക്കുന്നത്. ഇണ്ടം തുരുത്തി മനയിലെ നമ്പ്യാതിരി ഗാന്ധിജിയോട് പണ്ട് പറഞ്ഞു ഇത് തന്നെയാണ്. യുവമാർക്കൊന്ന് റോഡ് ഇറങ്ങി നടക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇവരെല്ലാം നീച ജാതി ജനിച്ചത് പാപം കൊണ്ടാണോ? പിന്നെ എന്തിനാ റോഡിലെ നടക്കുന്നത്? ഗാന്ധിയോട് ചോദിച്ചു, അങ്ങൊരു സനാതനധർമ്മ വിശ്വാസിയാണോ? ആണേ ആണോ? പുനർജന്മത്തെ വിശ്വസിക്കുന്നുണ്ടോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇവരൊക്കെ നീച ജാതികൾ റോഡിൽ നടക്കാൻ പാടില്ല. എന്തുകൊണ്ട്? പാപം കൊണ്ട് ജനിച്ചവരാണ്, പാപം കൊണ്ട് ജനിച്ചവർ ദുഃഖിക്കണം. ഗാന്ധിജി ഉത്തരം മുട്ടി. ഇതൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇത് അംഗീകരിക്കേണ്ടി വരും. പിന്നെ ഗാന്ധിജി പറഞ്ഞു എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ചെറിയൊരു സൗജന്യം അവർക്ക് ചെയ്തുകൂടെയെന്നേ ചോദിച്ചുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റെന്നല്ല പറഞ്ഞത്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്നാലും ഇവരെ ഒന്ന് നടക്കാൻ അനുവദിച്ചുകൂടെ പറഞ്ഞു പറ്റത്തില്ല, ഞാൻ സനാതന ധർമ്മത്തെ വിശ്വസിക്കുന്ന ആളാണ്. നമ്പ്യാരി പറഞ്ഞു അയാളുടെ കാഴ്ചപ്പാട് ശരിയാണ്, ഇവിടെ ഗാന്ധിജിക്ക് അബദ്ധം പറ്റിയത്, ഈ മണ്ടത്തരത്തിൽ ഗാന്ധിജിയെ വിശ്വസിച്ചു. നമ്പയര് വിശ്വസിച്ചനുസരിച്ച് നമ്പയര് പറയുന്നു. അപ്പൊ ശങ്കരാചാര്യ വിശ്വസിച്ചനുസരിച്ച് ശങ്കരാചാര്യ പറയുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നും ഇതാണ് ശരിയാണെന്നും ഇയാൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് വിശ്വസിച്ച കാര്യം നിലനിർത്താൻ വേണ്ടി ഭാഷ എഴുതി അങ്ങേയറ്റം പരിശ്രമിച്ചു, സ്വന്തം വിശ്വാസം നടപ്പിലാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടത് ശരിയാവോ? ശരിയാവോ എന്നല്ല, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനെ തിരുത്തുന്നതിന് പകരം നമ്മളെ ശൂദ്രസന്യാസിമാരെല്ലാം എന്ത് ചെയ്യുന്നു, ശങ്കരാചാര്യ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത്. ശങ്കരാചാര്യ ഒരിക്കലും ശരിയാക്കാൻ പറ്റത്തില്ല. അപ്പൊ ശങ്കരാചാര്യ എന്താണോ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കൃത്രിമങ്ങൾ ചെയ്തത്, ഇതൊക്കെ ശരിയാണെന്നാണ് ഇവിടുത്തെ കേരളത്തിൽ തന്നെയുള്ള പല ശൂദ്ര സന്യാസിമാരും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അവരെയൊക്കെ നിങ്ങളും വിളിച്ച് പ്രസംഗിപ്പിക്കും. കാശും കൊടുക്കും. അവിടെയാണ് പ്രശ്നം വരുന്നത്. അങ്ങനെ അങ്ങനെ എന്താ നയം? എങ്ങനെ എങ്ങനെ ഒന്നിച്ചുകൊണ്ടു? ഹിന്ദു മഹാസഭ എന്താ ഈ ഒന്നിച്ചുകൊണ്ടു? എന്താണ് ഈ ഒന്നിച്ചുകൊണ്ടുപോവാ എന്ന് പറയുന്നത്? എന്താണ് ഒന്നിച്ചുകൊണ്ടുപോവാ എന്ന് പറയുന്നത്? സർവമത സമ്മേളനം നടത്തണമെന്ന് പറയുന്നത് ഗുരുവ് പറഞ്ഞു എന്താണോ, കള്ളി ചെത്തരുത്, കുടിക്കരുത്, കൊടുക്കരുത്, ഇതൊക്കെ നടപ്പിലാക്കാനാണോ സർവമത സമ്മേളനം? ആണോ? അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ സർവമത സമ്മേളനം? പിന്നെ അതും ഇതുമായിട്ട് എന്താ ബന്ധം? എന്താശയം പ്രചരിപ്പിക്കുന്നു? അതെന്താണ്? അതാണ് നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഗുരുദേവൻ എന്തിനാണ് കുറ്റം പറയുന്നു? അല്ല പറയുന്നത്, ശങ്കരാചാര്യ കുറ്റം പറയുന്നതിന് കാരണങ്ങളുണ്ട്, ഗുരുവിനെ എന്തിനാ കുറ്റം പറയുന്നു? അതെ, ശങ്കരാചാര്യ വിമർശിച്ചതിന് ഇപ്പോ നമുക്ക് വ്യക്തമായി കാരണമുണ്ട്. ഗുരുവിനെ നിങ്ങൾ എന്ത് വിമർശനമാണ് ഗുരുവിന്റെ പേരിൽ പറയുന്നു? ആരെ കൊണ്ട്? ഗുരുവിന് ശങ്കരാചാര്യ ഇങ്ങനെ തുല്യമാക്കാൻ പറ്റും? അപ്പൊ ശങ്കരാചാര്യ പറഞ്ഞതൊക്കെയാണ് ഗുരുവും പറഞ്ഞതെന്ന് വരത്തില്ലേ? ഈ കഥ ഗുരുവിനും പറഞ്ഞെന്ന് വരൂ? ശങ്കരാചാര്യ ഗുരുവിനെ സമമാക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെ സമമാക്കും? ശങ്കരാചാര്യ ഇതുവരെ പറഞ്ഞനുസരിച്ച് ഇതൊക്കെയാണോ ഗുരു പറഞ്ഞത്? പിന്നെ എങ്ങനെ നിങ്ങൾ രണ്ടിനെയും ഒന്നാക്കും? ആ അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾ ഒന്നാക്കുന്നു? ഇതിന് രണ്ട് രണ്ടായിട്ടേ കാണാൻ പറ്റൂ. സ്ത്രീ, ശൂദ്രൻ, മൃഗങ്ങളെല്ലാം ഒരേ കാറ്റഗറിയിൽ നിന്ന് ഗുരു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ എങ്ങനെ ഒന്നാകുന്നു? നിങ്ങളേത് ലോകത്താണ് ജീവിക്കുന്നത്? അങ്ങനെ ഒന്നാക്കേണ്ട ആവശ്യം തോന്നുന്നു. ഗുരുവിന്റെ ഏത് കാര്യത്തിനാ? ഗുരുപ്പ പറഞ്ഞു മനുഷ്യന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞു. അതിനെ വിമർശിക്കുക ആൾക്കാർക്ക്, അങ്ങനെ വിമർശിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ആ വിമർശിക്കുന്നവനോട് എന്താണ് സന്ധി ഉണ്ടാക്കിയിട്ട് അവന്റെ വിമർശനങ്ങൾ അവസാനിപ്പിക്കുകയല്ല, അതിന് നമ്മൾ മറുപടി പറയുക ചെയ്യേണ്ടത്. എന്നാലേ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റും. സന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുവരും? നമുക്ക് പറയേണ്ടി വരും, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഗുരു പറയുന്നത് ശരിയാണെന്ന് പറയേണ്ടി വരും. അപ്പം നമ്മുടെ ജോലി എന്താവും? ശിവരും മഠത്തിലിരുന്നും കൊണ്ട് ഗുരുവിന്റെ ആദർശങ്ങൾ പറയും. അവന്റെ ഇടയ്ക്ക് പോയിട്ട് എന്ത് പറയേണ്ടി വരും? അവൻ പറഞ്ഞാണ് ശരിയെന്ന് പറയേണ്ടി വരും. ഡബിൾ റോള് കളിക്കേണ്ടി വരും. ഇപ്പം നിങ്ങളൊക്കെ അതാ ചെയ്യുന്നത്, ഇവിടെ ഇരുന്നു കൊണ്ട് പറയും ഗുരു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, തീർത്ഥാടന പന്തലിലൊക്കെ ഇരുന്ന് ഘോരഘോരം പ്രസംഗിക്കും. അവരുടെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്ത് പറയും? അതാണ് ശരിയെന്ന് പറയും. ഇവിടെ പറഞ്ഞാൽ അങ്ങ് വിടും. അപ്പോൾ ഈ പറയുന്നത് ശരിയാണ്. രണ്ടിടത്തുനിന്നും ദക്ഷിണയും കിട്ടും, ഇവിടെ താമസവും ഭക്ഷണവും ഫ്രീയാണ്, അവിടെ നിന്ന് കാശും കിട്ടും. ഇതൊക്കെ വ്യക്തികളാണ്, നിങ്ങളൊക്കെ ഇങ്ങനെ വേഷം കെട്ടി ജീവിക്കുന്ന വ്യക്തികളാണ്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവനവന്റെ നിലനിൽപ്പാണ് പ്രശ്നം. ഗുരു, മഠം, ആശ്രമം ഇതൊക്കെ രണ്ടാമതേ വരുന്നുള്ളൂ. ആദർശം ഇതൊക്കെ രണ്ടാമതെ വരുന്നു, ആദ്യം നിലനിൽപ്പ്. അപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ, കാരണം ഇവിടെ ആരെ എപ്പോ സ്വന്തം ചെയ്യും പുറത്തു കളയുമെന്നൊന്നും പറയാൻ പറ്റുന്ന കാര്യമില്ല. അപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് എന്ത് പറയണം? ഗുരു മഹാനാണ്, ഒരു ജാതി വരും, അത് എന്നൊക്കെ പറയും. പുറത്ത് അവരുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ സന്ധി ഉണ്ടാക്കണം, എന്താണ്? അതാണ് ശരിയെന്നും പറയും. ഇതല്ല ഗുരുധർമ്മ പ്രചാരണമെന്ന് പറയുന്നത്. അതല്ല, അങ്ങനെ സ്വന്തമാക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ വേറെ ആളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഗുരു പറഞ്ഞ കാര്യങ്ങൾ തന്നെ എവിടെയും പറയണം. അല്ല, അതിൽ ഒരു ജാതിക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്നതിന് മറുപടി പറയണം. അത് ഒരു വിഷയം മാത്രം ഞാൻ എടുത്ത് പറയാം, സമയം ഇല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞ എന്താണ്? ഒരു കാര്യം, ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ സ്വാമിമാർക്ക് ജാതി പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. വരുമോ? ഇവരെന്നെ ആകെ ആശയക്കുഴപ്പത്തിലാണ്, പറയണോ പറയണ്ടേ? ഗുരു പറഞ്ഞിരിക്കുന്നു പറയരുത്. പക്ഷെ ഇന്നിപ്പോ പറയാതിരിക്കാനും പറ്റത്തില്ല, കാരണം നമ്മൾ ജീവിക്കുന്ന ജാതിക്കാരുടെ ഇടയിലാണ്. ആണോ അല്ലയോ? അല്ലേ, ജാതിക്കാരുടെ ഇടയിലല്ല ജീവിക്കുന്നത്, ജാതിയുടെ ചെലവിലാ ജീവിക്കുന്നത്. അന്നവസ്ത്രാദികളെല്ലാം കിട്ടുന്ന എവിടുന്ന്? അപ്പൊ പിന്നെ ജാതി പറയാതിരിക്കുന്ന എങ്ങനെ അവരെ സന്തോഷിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പോ ഗുരുവിന്റെ ആശയങ്ങളെ കുറിച്ച് ഒക്കെയാണ് ചിന്തിക്കുമ്പോഴത്തേക്കും മനസ്സിൽ തോന്നും എന്താണോ, ഇത് പറയാൻ പാടില്ല. അത് ഗുരു വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതിലെന്തെങ്കിലും മറച്ചാണോ പറഞ്ഞത്? പറയാൻ പാടില്ല. പക്ഷേ വീട്ടുവരി ചെല്ലുമ്പം എന്ത് പറയേണ്ടി വരും? ജാതി പറയാതിരിക്കാൻ തോന്നത്തില്ല, പറഞ്ഞേ പറ്റും. അപ്പൊ പിന്നെ എന്ത് നിലപാടെടുക്കും? ആകെ കൺഫ്യൂഷനിലാണ് സ്വാമിമാരെല്ലാം, പറയണോ പറയണ്ടേ? അപ്പൊ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, എന്താണോ നമ്മുടെ ആൾക്കാർക്കാണോ രഹസ്യമായിട്ട് ജാതി പറയും, സ്റ്റേജ് കയറും, പരസ്യമായി ഇല്ല എന്നും പറയും, ഡബിൾ റോളിലാണ് ജീവിക്കുന്നത്. ആണോ അല്ലയോ? എന്റെ മുഖത്ത് നോക്കി പറയണം. ഇങ്ങനെ ഒരു ഗതികേട് എന്തുകൊണ്ട് വന്നു? അപ്പൊ ഇതിനെന്താ സമാധാനം? നിങ്ങൾ തന്നെ പറയും ഒരു സമാധാനം, ഇതിനൊരു പരിഹാരം. ഇങ്ങനെ ഒരു ഗതികേടിലാണ് നമ്മുടെ സ്വാമിമാരെല്ലാം പെട്ടിരിക്കുന്നത്. പ്രൈവറ്റായിട്ട് ജാതി പറയേണ്ടി വരുന്നു, പരസ്യമായി ജാതി എതിർക്കേണ്ടിയും വരുന്നു. അല്ല, നിങ്ങളുടെ അഭിപ്രായം പറയും. ഇന്നിപ്പോ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സമയമില്ല, നാളെ ഞാൻ എന്റെ അഭിപ്രായം പറയാം. നിങ്ങളുടെ അഭിപ്രായമാണ്, ആനുകൂല്യങ്ങൾ ഒരാളുടെ അഭിപ്രായമാണ്, ആനുകൂല്യം ഉപേക്ഷിച്ച രക്ഷപ്പെടുന്നു, അതൊരു അഭിപ്രായമായിട്ട് ഞാൻ എടുക്കുന്നു. പിന്നെ വേറെ ഇതൊരു പൊതു വിഷയമാണല്ലോ, ഇതിൽ വലിയ തത്വചിന്തയൊന്നും ഇല്ലല്ലോ. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക, എന്താ വഴി? അതിനൊരു വഴി വേണമല്ലോ. ഒന്നുകിൽ എന്ത് ചെയ്യണം, പരസ്യമായി ജാതി പറയണം, രഹസ്യമായിട്ടും ജാതി പറയണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പരസ്യമായും ജാതിയെ നിഷേധിക്കണം, എന്താണ് വ്യക്തിപരമായും ജാതിയെ നിഷേധിക്കണം. ഇത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്കുന്നതാണ് കുറച്ച്. ഏത് ആണത്തം? ജാതി ഓർപ്പിക്കുന്നു. അല്ല, അതിപ്പോ ഗുരു പറഞ്ഞ കാര്യമല്ലേ പറയുന്നത്, അത് പറയാതിരിക്കാൻ പറ്റുമോ? ജാതി ചോദിക്കരുത്, പറയരുത്. ഗുരുവിന്റെ ആദർശം എന്താണ്, ഗുരുവിന്റെ ആശയം പ്രചരിപ്പിക്കുകയാണ് നമ്മുടെ ജോലി അല്ലേ. അപ്പൊ ഇത് പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമോ? ജാതി സ്പിരിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ പറയാതിരിക്കാൻ പറ്റുമോ? അത് വേറൊരു അഭിപ്രായം. ഭൂരിപക്ഷം ജാതി പറയുമ്പോൾ ന്യൂനപക്ഷവും പറയണം. അപ്പൊ പറയരുതെന്ന് പറഞ്ഞ കാലത്ത് ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഇല്ലായിരുന്നു. അപ്പൊ ശരി, അപ്പൊ നിങ്ങൾ പറയണം, ജാതി പറയാൻ ഏതെങ്കിലും രീതിയിൽ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുമ്പോൾ പറയരുതെന്ന് പറഞ്ഞത്, അതിനോട് സമാനം പറയണം. ഗുരുവിന്റെ ആദർശം നിങ്ങൾക്ക് പ്രചരിപ്പിക്കണോ? അന്ന് ജാതി ഇല്ല, ആരും പറഞ്ഞില്ല. ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ റിസർവേഷനൊക്കെ തുടങ്ങിയത്. ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് റിസർവേഷൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഒന്നേണ്ട, ബ്രിട്ടീഷുകാരുള്ളപ്പോഴേ തുടങ്ങിയ, അന്നേ ഉണ്ട്. അതാദ്യം തുടങ്ങുന്നത് അന്നത്തെ മദ്രാസി, അവിടെ തുടങ്ങി. ജാതി പ്രാതിനിധ്യമൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നുമ്പോ നമ്മുടെ ഇവിടെ തന്നെ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ ഉണ്ടായിരുന്നു ജാതി പ്രാതിനിധ്യം ഒക്കെ വരുന്നു. ഇപ്പൊ നാളെ പഠിച്ചിട്ട് വരി, നാളെ പറയും എന്താണെന്നുള്ളത്. എന്റെ അഭിപ്രായം ഞാനും പറയാം.